വെള്ളക്കാരന് വെള്ളക്കാരനോട് അനുകമ്പയുണ്ടാവും, എന്താ അനുകമ്പയല്ല ഒരു മമതയുണ്ടാവും. അതാണ് ആഫ്രോ അമേരിക്കൻ വേറെ ഗ്രൂപ്പാണ്, അവർക്ക് അവരോട് അനുകമ്പയുണ്ടാവും. കറുത്തവർക്ക് അവരോട് അനുകമ്പയുണ്ടാവും. ഏഷ്യൻ വംശജർ അതൊക്കെ വംശീയതയാണ്, അങ്ങനെയാണ് എത്നിക് ഗ്രൂപ്പുകളെന്ന് പറയുന്നത്. ജാതി വേറെയാണ്. അപ്പൊ വംശീയമായ ഗ്രൂപ്പുകളുണ്ട്, അവർക്ക് അതാത് വംശങ്ങളോട് അനുകമ്പയുണ്ടാവും. അവരെ ചില നിറം കൊണ്ടും ആകൃതി കൊണ്ടും ഒക്കെ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ തിരിച്ചറിയുമ്പോൾ നമുക്ക് അവരോടൊരു സ്നേഹം ഉണ്ടാവും. അതൊന്നും അനുകമ്പയല്ല, വംശീയമായ സ്നേഹം. പിന്നെ അതുപോലെ ജാതികളിൽ അത്തരം ഗ്രൂപ്പുകളെയൊക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ജാതി അങ്ങനെ എളുപ്പം തിരിച്ചറിയാൻ പറ്റത്തില്ല, പ്രയാസമാണ്. പക്ഷേ ഈ ഗ്രൂപ്പുകളെ നമുക്ക് അവരുടെ ശരീരപ്രകൃതി കൊണ്ടും നിറം കൊണ്ടും ഒക്കെ തിരിച്ചറിയാൻ പറ്റും. പിന്നെ വെള്ളക്കാരനെയും കറുത്തവനെയും കണ്ട് നമുക്ക് എളുപ്പം തിരിച്ചറിയാൻ പറ്റും. വംശീയ ഗ്രൂപ്പുകളാണ് ആ തിരിച്ചറിയുന്നതുകൊണ്ട് നമുക്ക് ആ ആൾക്കാർക്ക് അടുത്ത് വരുമ്പോൾ ഒരു ഭയങ്കര സ്നേഹം വരും. അത് പറയാൻ വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞത്. ആ ഗ്രൂപ്പുകളിങ്ങനെ പല പല പല പലത്തിൽ പിന്നെ അത് ഗോത്രങ്ങളിൽ വന്ന് ഗോത്രങ്ങളിൽ വന്നാണ് പിന്നെ അത് വംശീയമായി മാറിയത്. പിന്നെ അത് ജാതികളിൽ വരുന്നു, മതങ്ങളിൽ വരുന്നു, പിന്നെ മറ്റ് നമ്മുടെ ഗ്രൂപ്പുകളിൽ വരുന്നു, രാഷ്ട്രീയ ഗ്രൂപ്പുകളിൽ വരുന്നു, സ്വന്തം പാർട്ടിക്കാരനെന്നറിയുമ്പോൾ ഉണ്ടാവുന്നു. ഇവിടെയൊക്കെ വരുന്നത് എന്താണ്? മനുഷ്യന് തമ്മിലുള്ള മമതാബന്ധങ്ങളാണ്. മമതാബന്ധമല്ല ഇവിടെ പറയുന്ന ഒരു പീഡ എരുമ്പിനും വരുത്തരുതെന്ന് പറയുന്ന എന്താണ് ആ അനുകമ്പ അല്ലെങ്കിൽ സഹാനുഭൂതി എന്ന് പറയുന്നത് മമതയല്ല. അത് സഹാനുഭൂതി എന്ന് എവിടെയൊക്കെ പ്രയോഗിക്കാം, പക്ഷെ അത് സഹാനുഭൂതി എന്ന് പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് വേണം. എന്താണ് ഒരു പീഡ എരുമ്പിനും വരുത്തരുതെന്നുള്ള ഒരു കാഴ്ചപ്പാട് വേണം. മറ്റതങ്ങനെയല്ല, തന്റെ വംശക്കാർക്ക് ദോഷം വരരുത് എന്ന് ചിന്തിക്കും. അപ്പൊ അങ്ങനെ ചിന്തിക്കാത്തവരാണ് അവർക്ക് മാറ്റം വരുമ്പോഴാണ് വെളുത്ത വർഗക്കാർ കറുത്ത വർഗക്കാർക്ക് വേണ്ടി വാദിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് അവർ കുറച്ചുകൂടെ വികസിക്കുന്നു. ഇപ്പൊ ദേശീയത എന്ന് പറയുന്നത് മറ്റൊരു ഗ്രൂപ്പാണ്. നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തിന് വേണ്ടി അങ്ങനെ ചിന്തിക്കുക. അവിടെയും ഈ പറയുന്ന ആ രാജ്യത്ത് ഉള്ളവരോട് തോന്നുന്ന ഒരു മമതാബന്ധം, അതിനപ്പുറം അവിടെ അനുകമ്പയില്ല. ഇവിടെ പറയുന്ന അനുകമ്പയില്ല, നമ്മുടെ രാജ്യത്ത് എന്നുള്ള രീതിയിലൊരു തോന്നും. കാരണം ഒരു ഇന്ത്യക്കാരൻ പുറത്തു പോയി കഴിഞ്ഞാൽ വേറെ ഒരു ഇന്ത്യക്കാരനെ കാണുമ്പോൾ പെട്ടെന്ന് അവൻ്റെ ജാതിയല്ല ചോദിക്കുന്നത്, ആ നിങ്ങൾ ഇന്ത്യയാണല്ലേ, ഇന്ത്യൻ. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ പല വംശീയതകളുണ്ട്. ഇൻഡോ ആര്യൻ ഒരു വംശീയതയാണ്, ദ്രവീഡിയൻ മറ്റൊരു വംശീയതയാണ്, അങ്ങനെ പല വംശീയതകൾ ഇന്ത്യയിലുമുണ്ട്. പക്ഷെ പുറത്തെവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അതല്ല ചിന്തിക്കുന്നത്, പെട്ടെന്ന് ഇന്ത്യക്കാരൻ അവിടെ ഒരൊറ്റ ചുമണ്ട് വരുന്നു. ഇവിടെ പറയുമ്പോൾ വംശീയത, വർഗീയത, ജാതീയത, മത ദേശീയത ഇങ്ങനെയുള്ള എല്ലാ വിഭാഗീയതയ്ക്കും അപ്പുറം മനുഷ്യൻ സർവജീവികളോടും തോന്നുന്ന അനുകമ്പ, ഒരു പീഡവ എറമ്പിനും വരരുത് എന്നുള്ള തിരിച്ചറിവ്, അതിനെ കുറിച്ചാണ് പറയുന്നത്. അത് മനസ്സിലാക്കാതിരുന്ന എങ്ങനെ? ഞാൻ പറയുന്നത് നിങ്ങൾ നോട്ട് എഴുതിയ പോരാ, കാര്യം മനസ്സിലാക്കിയും വേണം. അങ്ങനെ മനസ്സിലാക്കുന്നില്ല ഞാൻ അനുകമ്പയാവും. അങ്ങനെ അനുകമ്പ വരുമ്പോൾ ബാക്കിയുള്ള എല്ലാം എന്താണ്? അത് സങ്കുചിതമാവും. എന്ന് വെച്ചാൽ സങ്കുചിത വംശീയത, സങ്കുചിതമായ ദേശീയത, സങ്കുചിതമായ ജാതീയത, സങ്കുചിതമായ മതപരത, ഇങ്ങനെല്ലാം ഒക്കെ സങ്കുചിതമാകും. അനുകമ്പയുടെ മുമ്പിലെല്ലാം സങ്കുചിതമാകും. അതാണ് ഗുരുവിനെ കുറിച്ച് എഴുതിയത്, മമതാരഹിതാത്മനെ, മമതയില്ലാത്തവനെ എന്നെഴുതിയിരിക്കുന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത്. അത് മനസ്സിലായില്ലെങ്കിൽ ഈ പറയുന്നതിന് യാതൊരു അർത്ഥവും ഉണ്ടാകായി. കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം എന്താണ് ആ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു പ്രഭാഷണം കേൾക്കുന്നതിനപ്പുറം എന്താ നിങ്ങൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കും? പ്രഭാഷണം കേട്ട പോലെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നു, കേൾക്കുന്നു, കുറിപ്പെടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതിനൊക്കെ അപ്പുറമാണ് യാതൊരു തരത്തിലുള്ള മമതയും സങ്കുചിതത്വവും ഇല്ലാത്ത ആ തിരിച്ചറിവാണ് ഇവിടെ ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന് പറയുന്നു. എന്ന് മനസ്സിലാക്കിയാലേ ഇതിൻ്റെ അർത്ഥവ്യാപ്തി നമുക്ക് ഇവിടെ കിട്ടത്തുള്ളൂ. ഇതെവിടെയാണ്, ഇതാരെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. അപ്പൊ അവിടെ പിന്നെ എന്താണ്, ഞങ്ങൾ നിങ്ങൾ അങ്ങനെ ഒരു ഭേദം ഇല്ല. ഗുരു പറയുന്ന ഈ അനുകമ്പയിൽ അങ്ങനെ ഒരു ഭേദമില്ല. നമ്മൾ സാധാരണഗതി സംസാരിക്കുമ്പോൾ ഞങ്ങൾ, നമ്മൾ, നമ്മളെന്ന് പറഞ്ഞാൽ ഒക്കെ എല്ലാവരും ഉൾക്കൊള്ളാം. നിങ്ങൾ ഞങ്ങളെന്നാണല്ലോ നമ്മൾ സാധാരണ സംസാരിക്കുന്നു. നിങ്ങൾ വേറെ, ഞാൻ വേറെ, അങ്ങനെ. അപ്പൊ നിങ്ങൾ ഞങ്ങളെന്നുള്ള ആ ഭേദമില്ലാതെ നമ്മളെന്നുള്ള ഒരു കാഴ്ചപ്പാട്, ആ നമ്മളെന്നുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നതാണ് ഇവിടെ പറയുന്ന അനുകമ്പ. അതാണ് ഗുരു നാം നമ്മളെന്ന് പ്രയോഗിച്ചിരുന്ന അതുകൊണ്ടാണ്. അപ്പൊ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു എല്ലാ ജീവികളെയും അവിടെ ഒരേ തരത്തിലുള്ള വകതിരിവും ഇല്ലാതെ അത് നമ്മളെന്ന് പറയുന്നില്ല. അങ്ങനെ ഒരു ആശയമുണ്ട്. അല്ല, ഞാൻ കേമൻ എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറയുന്നു. എല്ലാം ഒരാത്മാവെന്നുള്ള അർത്ഥത്തിലല്ല. ഒരാത്മാവാണെന്നുള്ള ബോധം ഉണ്ടായാലും ഈ അനുകമ്പ എന്ന് പറയുന്ന വിവേകം ഉണ്ടാവണമെന്നില്ല. അതൊന്നും ഉണ്ടാകത്തില്ല. എല്ലാം ഒരാത്മാവാണെന്നൊക്കെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും, ആർക്ക് വേണോ പറ്റും. പക്ഷെ അതുകൊണ്ട് അനുകമ്പ എന്ന് പറയുന്ന ഈ തിരിച്ചറിവ് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. ഇന്നുണ്ടായാൽ നല്ലത്. ഇനി ആത്മാവെല്ലാം വേറെ വേറെയാണ്, ഞാൻ വേറെ, നീ വേറെയാണെന്നുള്ള ബോധം ഉണ്ടായാലും ഒരാൾക്ക് അനുകമ്പ ഉണ്ടാവാം. ഈ പറയുന്ന തിരിച്ചറിവ് ഞാപരൻ എന്നുള്ളൊരു ബോധം ഉണ്ടാകുന്നത് ദോഷമുള്ള കാര്യമുണ്ട്. കാരണം അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. ഞാൻ വേറെ, നീ വേറെ, അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. പക്ഷെ അവരിന് വേണ്ടി അഹർനിശം പ്രയത്നം ചെയ്യണമെന്നുള്ളതാണ്. അബോധമുള്ളപ്പോൾ തന്നെ അപ്പോഴാണ് എല്ലാവരും ഒന്നായി കാണുക എന്ന് പറയുന്നതാണ്. അപരൻ എന്ന് പറയുമ്പോൾ അന്യനുണ്ടല്ലോ. അന്യനെ കാണുന്നതുകൊണ്ട് ദോഷമൊന്നും, അന്യനെ കാണുന്നുണ്ടല്ലോ നമ്മൾ, അതിന് ദോഷം തോന്നും. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ വേറെ കണ്ടു വന്നതാണ്. എന്നാലും അതിൻ്റെ ഒരു അതിനാണ് നാമെന്ന് പറയുന്നു, നമ്മളെന്ന് പറയുന്നു. അന്യനെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളെന്ന് പറയുന്നു, അന്യനെ കാണാതെ അല്ല. അപ്പൊ അവിടെ ഒരു ജീവിക്കും പീഡ വരുത്തരുത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒന്നും മനസ്സിലായില്ല എന്നർത്ഥം. ആത്മസഹോദരരെന്ന് പറയുന്നിടത്തും അത് തന്നെയാണ്. പിന്നെ എല്ലാം ഒന്നായി കാണുകയും അവിടെ അനുകമ്പ ഉണ്ടാവുകയും ചെയ്താൽ നല്ല കാര്യം. പക്ഷെ അത് എല്ലാം ഒന്നായി കാണുമ്പോൾ അനുകമ്പ വേണമെന്ന് നിർബന്ധമില്ല, അതാ പ്രശ്നം. രണ്ടും കൂടെ വരണം എങ്കിൽ നല്ലതാണ്. അല്ല, താനും അവരനും ഒന്ന് കാണുമ്പോഴും അനുകമ്പ ഉണ്ടെങ്കിൽ ദോഷമൊന്നുമില്ല. അങ്ങനെ കാണുന്നിടത്ത് മുഖ്യം അനുകമ്പയാണ്. അല്ല, ഒന്നായി കാണുന്നു പലതായി കാണുന്നു എന്നുള്ളതല്ല, തത്വം അല്ല അവിടെ പ്രധാനം. ഞാനും നീ ഒന്നാണെന്നുള്ള തത്വമോ ഞാനും നീ വേറെയാണെന്നുള്ള തത്വത്തിലല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ പ്രാണികളോടുമുള്ള ഒരുവന്റെ മനോഭാവമാണ്. അനുകമ്പ എന്നുള്ള ആ കാഴ്ചപ്പാടാണ്, അതിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ കേട്ടില്ല. അനുകമ്പ എന്ന് പറയുന്ന ഒരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് ചിലർക്ക് വ്യക്തികൾക്കനുസരിച്ചിരിക്കും. ഇപ്പോ ചിലർക്കത് ജനനം മുതലേ ആർക്കും ഒന്നും കാണത്തില്ല. അത് വെറുതെ പറയുന്നതാണ്. നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള തിരിച്ചറിവുകൾ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ബ്രെയിനിന് കുറച്ച് വികാസം പ്രാപിക്കണം. ബ്രെയിനിന് കുറച്ച് വികാസം പ്രാപിക്കുമ്പോഴാണ് ഈ തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത്. തിരിച്ചറിവ് എന്ന് പറയുന്നത് ബോധത്തിന് വികാസം പ്രാപിച്ചാലും ഉണ്ടാവും. ജനിക്കുന്ന സമയം മുതലൊന്നും കാണത്തില്ല ആർക്കും, അനുകമ്പ ഒന്നും കാണത്തില്ല. കാരണം അങ്ങനെ ഒരു വീട് എറുമ്പനും മരത്തിലൊന്ന് ചിന്തിക്കാൻ എപ്പോഴാണ് കഴിയുന്ന? അപ്പോ ആ സമയം മുതൽ ചിന്താശേഷി ഉണ്ടാകുമ്പോഴേ അതൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ചിലർക്ക് ചിന്താശേഷി ഉണ്ടാകുമ്പോൾ തന്നെ ചിലർക്കുണ്ടാവും, ചിലർക്ക് പിന്നെ എന്താണ് ചിന്തിച്ച് ചിന്തിച്ചുണ്ടാവും, ചിലർക്ക് അതിന് കാലതാമസം എടുക്കും. അതിൻ്റെ കാലതാമസക്കുറിച്ചാണ് ചോദ്യം. എത്ര കാലം കൊണ്ടൊരാളുണ്ടാവും? ചിലർക്ക് എപ്പോഴാണോ അവന് ചിന്താശേഷി ഉണ്ടാകുന്ന അപ്പം തന്നെ അവൻ ചിന്താശേഷി ഉണ്ടാകുമ്പോൾ അവൻ അവൻ്റെ ചുറ്റുപാടുമുള്ള പ്രകൃതിയെ തിരിച്ചറിയുകയും ഈ പ്രാണികളെയൊക്കെ അവൻ തിരിച്ചറിയുകയും അപ്പൊ ചെയ്യുമ്പോൾ അവന്റെ മനസ്സിൽ അപ്പൊ തന്നെ ഉണ്ടാകാം മറ്റുള്ള പ്രാണികളോട് അവന്റെ മനസ്സിൽ ദയ ഒരുവനുണ്ടാകാം. ഇല്ലെങ്കിൽ അവനത് കാലക്രമേണ സ്വായത്തമാക്കുന്നതായിരിക്കും. ചിലപ്പോൾ മരിക്കുന്നത് വരെ അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായില്ലെന്നും വരും. ഇനി ഒരാൾ പഠിച്ചാലും ഈ മനസ്സിലാക്കിയാലും അയാളുടെ ഉള്ളിൽ അങ്ങനെ ഒരു വിവേകം ഉണ്ടാകണമെന്നില്ല. ഇതാണെന്നും മനസ്സിലാക്കുന്നു അത്ര തന്നെ. അതിനപ്പുറം അയാളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി അങ്ങനെ ഒരു വിവേകം നിലനിൽക്കണമെന്നുമില്ല. ഇതൊരു വ്യക്തിയുടെ സവിശേഷതയാണ്. അത് ഏത് തരത്തിൽ സംഭവിക്കാം, സംഭവിക്കാതെ ഇരിക്കാം. അതിനും കാരണമായിട്ടുള്ള ജീനുകൾ അവൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. അനുകമ്പ എന്നെല്ലാം പറയുന്നു. വികാരങ്ങൾ ഉണർത്തുന്നതിനുള്ള ജനിതക സവിശേഷതകൾ ആ വ്യക്തിയിലുണ്ടായിരിക്കും. അതില്ലെങ്കിൽ അവൻ വളരെ ക്രൂരനായിരിക്കും. പക്ഷെ ഇതൊരു വലിയൊരു തിരിച്ചറിവാണ്. മനുഷ്യൻ ചിന്താപരമായി അവൻ പുരോഗമിക്കുമ്പോൾ അവൻ്റെ ഉണ്ടാകുന്ന ഒരു തിരിച്ചറിവാണ് ഈ പറയുന്ന അനുകമ്പ. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് കുഞ്ഞിനോട് സ്നേഹം കാണും, കുഞ്ഞിന് അമ്മയോട് സ്നേഹം കാണും എന്ന് വിചാരിച്ച് അനുകമ്പ ഉണ്ടാകത്തില്ല. അനുകമ്പയുടെ അടുത്തൊന്നും എത്തത്തില്ല. തൻ്റെ കുഞ്ഞിനോടെ കാണും, അന്യ കുഞ്ഞുങ്ങളോട് കാണണമെന്ന് നിർബന്ധമില്ല. ചിലർക്ക് അപൂർവം കാണും. അപ്പോൾ അത് എത്ര കാലം കൊണ്ടൊരാളിൽ വരുന്നു എന്നുള്ളതാണ്. ആ സാഹചര്യങ്ങളിലുണ്ടായാലേ നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഇതൊക്കെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനെ ഒരു അനുകമ്പ എന്ന് പറയുന്ന ഒന്നിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതെങ്ങനെ മനസ്സിലാക്കും? ഇങ്ങനെ ഒരു അനുകമ്പ മനുഷ്യരിലുണ്ട് എന്ന് നമ്മളാരും മനസ്സിലാക്കത്തില്ല. ഞാനോ നിങ്ങളോ മനസ്സിലാക്കത്തില്ല. പക്ഷെ പഴയകാലം മുതലേ ഇങ്ങനെ മനുഷ്യർ ചിന്തിച്ചിരുന്നു, കുറച്ചുപേരിങ്ങനെ ചിന്തിച്ചിരുന്നു. ഇന്ന് കൂടുതൽ പേര് ചിന്തിക്കുന്നു. അതാണ് മനുഷ്യർ കൂടുതൽ പേരും അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ അടയാളമാണ്. മനുഷ്യരിന്ന് വംശീയതയ്ക്കെതിരായിട്ട് മതപരത, ജാതീയത, ദേശീയത, ഇതിനൊക്കെ ഉപരി മനുഷ്യനെ ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് പേര് ചിന്തിക്കുന്നു, ഇതൊക്കെ സങ്കുചിതമാണെന്ന് ചിന്തിക്കുന്നു. അതവൻ്റെ അവരുടെ മനസ്സിൽ ഈ അനുകമ്പ വികസിച്ചു വരുന്നതിൻ്റെ അടയാളമാണത്. യുദ്ധത്തിനെതിരായി ഒരുപാട് പേര് ചിന്തിക്കുന്നു. പഴയകാലത്ത് അങ്ങനെയല്ലോ, രാജ്യത്തെ മുഴുവൻ ജനങ്ങളും എപ്പോഴും യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഏത് സമയം ആക്രമം വരും നേരിടണം അല്ലെങ്കിൽ ആക്രമിക്കണം. ഇന്നങ്ങനെയല്ല, ഏതെങ്കിലും രാജ്യത്ത് യുദ്ധത്തിന് വേണ്ടി കുറെ പേര് ചിന്തിച്ച് അവിടെ തന്നെ കൂടുതൽ പേര് യുദ്ധത്തിനെതിരായി ചിന്തിക്കുന്നു. ഇതാവശ്യമില്ലാത്തതാണ്. അങ്ങനെ മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ അതൊക്കെ അനുകമ്പയുടെ വളർച്ചയുടെ അടയാളങ്ങളാണ്. അപ്പം നമ്മൾ അത്ര ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. പിന്നെന്താണ്? അത് ഇത് കഴിഞ്ഞാണ്, അവിടെ നമ്മൾ എത്തിയില്ല. നമ്മളതിൻ്റെ മേളിൽ നിൽക്കുക. ഒരു വെട്ടിയിടുക ഈ നവാക്ഷരി അതുവരെ എത്തിയുള്ളൂ. ഇതിനകത്ത് നിന്നെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും. അർത്ഥത്തിൽ ഒന്നാണെങ്കിൽ ഒരു വ്യത്യാസം വന്നെങ്കിൽ പിന്നെ ഈ അനുകമ്പ ദശകം എന്ന് പറയുന്നതിന് അർത്ഥമില്ലാതെ. മൂന്നർത്ഥം പറയുകയാണെങ്കിൽ പോയി. പിന്നെ ഇത് ചുരുട്ടി വെക്കേണ്ട സാധനമാണ്. കാരണം പദങ്ങൾക്ക് നാനാർത്ഥമുണ്ട്, അതുകൂടെ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഏത് വാക്കെടുത്താലും പത്തർത്ഥം നമുക്ക് കണ്ടുപിടിക്കാം, അതൊന്നും ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. അനുകമ്പ എന്ന് പറയുന്നിടത്ത് അതൊന്നും കൊണ്ടുവരാൻ പാടില്ല. വാക്കുകളെല്ലാം എന്താണ്? നാനാർത്ഥം ഉള്ളതാണ്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ പറയുന്ന ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ. ഏത്? ഈ മൂന്ന് വാക്കിന്. മറ്റുള്ളത് അൻപ് അനുകമ്പ. മൂന്നും പറയാൻ കാരണം ഇത് മറ്റു പല ശാസ്ത്രങ്ങളിലും, ഇപ്പൊ തിരുക്കുറളിൽ തന്നെ ഈ മൂന്ന് വാക്കുകൊണ്ട് അരുൾ, അൻപ്, അനുകമ്പ, മൂന്നും അവിടെയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല സ്ഥലത്തും ഇങ്ങനെ ഈ മൂന്ന് വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്. ഒരർത്ഥമേ ഉള്ളൂ, അല്ലാതെ മൂന്നർത്ഥമുണ്ട്. എന്താണ് അർത്ഥം? ഒരു വീടേറമ്പിനും വരത്തിലും, അതാണ് ഇവിടെ പറയുന്നത്. ഇതിന് മൂന്നർത്ഥം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഈ അനുകമ്പ ദശകത്തിൻ്റെ അർത്ഥമാകത്തില്ല. അത് വേറെ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ അത് പാടില്ല എന്നുള്ളതാണ്. എന്നാലേ എന്ത് അനുകമ്പ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ, ഒരർത്ഥമായാലേ മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും അനുകമ്പ എന്ന് പറഞ്ഞാൽ ഒന്നാണ്, അൻപെന്ന് പറഞ്ഞാൽ വേറെയാണ്, അരുളെന്ന് പറഞ്ഞാൽ വേറെയാണെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചിരിക്കുന്ന ഓരോരുത്തരും അങ്ങനെയാണ്. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഈ അർത്ഥം തന്നെ പറയണം. ഏത്? ഒരു വീട എരുമ്പിനും വരുത്തരുത്. ഈ അർത്ഥം തന്നെ പറയണം. ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. എന്നാലേ എന്ത് വരൂ? അനുകമ്പയ്ക്ക് അർത്ഥമാവും. പര്യായ ശബ്ദങ്ങൾ പറയും, അത് സന്ദർഭം അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഏതിനെ ഒരു വീട് എറുമ്പിനും വരുത്തുന്നതിൻ്റെ ഇംഗ്ലീഷ് എഴുതണം. മലയാളം മനസ്സിലാക്കിയ പോലെ ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ, ഇപ്പൊ പിന്നെ എന്തിനാ ഇംഗ്ലീഷിൽ പോകുന്നു? കറക്റ്റ് ചെയ്യുന്ന ഇത് തന്നെ, ഒരു വീട് എറുമ്പിനും വരുത്തരുത്. ആദ്യ ആൾക്കാർ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വീട് എറുമ്പിനും വരുത്തരുത്, അത് തന്നെ. അത് പിന്നെ ട്രാൻസ്ലേഷനിൽ എന്താ കാര്യമല്ലേ മനസ്സിലാക്കേണ്ടത്? ഹിന്ദിയിലായാലും ഇംഗ്ലീഷിലായാലും തമിഴിലായാലും എന്തായാലും ഒരർത്ഥമേ ഉള്ളൂ. അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വേറെ അർത്ഥമാകത്തില്ല, ഹിന്ദിയിൽ വേറെ അർത്ഥമാകത്തില്ല, തമിഴിൽ വേറെ അർത്ഥമാകത്തില്ല, എല്ലായിടത്തും ഒരർത്ഥം. അനുകമ്പയ്ക്ക് ഒരർത്ഥമേ ഉള്ളൂ ഇവിടെ. അത് ഒരു വീട് ഇറമ്പിനും വരുത്തരുത്. മലയാളം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല, പിന്നെയാണ് ഇംഗ്ലീഷ്. ഇത് മനസ്സിലാവുന്നുണ്ടോ? ഒരു വീട് ഇറമ്പിനും വരുത്തരുത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അത് തന്നെ. ഇനി നിങ്ങൾ കമ്പാഷൻ എന്നോ എമ്പതി എന്നോ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഇങ്ങനെയാണ് നിങ്ങൾ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ആണെങ്കിൽ ഓ ശരി, അല്ലെങ്കിൽ ശരിയല്ല. അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഇങ്ങനെ കൊടുക്കണം, വ്യാഖ്യാനം ഇങ്ങനെ കൊടുത്താൽ ഏത് വാക്കും ഉപയോഗിക്കാം. അല്ല, ഒറ്റ വാക്കുകൊണ്ട് ഒരു വാക്ക് പറയുകയും ഈ അർത്ഥം പറയാതിരിക്കുകയും ചെയ്താൽ യോജിക്കത്തില്ല. ഇതാണ് ഇത് പറയുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് മുഖ്യം. ഇത് വ്യാഖ്യാനിക്കുമ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? അതിനുള്ള അൻപത് അനുകമ്പ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഈ പറയുന്ന അനുകമ്പ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത്. പകരം നിങ്ങൾ 100 വാക്ക് പറഞ്ഞുകൊണ്ട് ഈ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ അതുകൊണ്ട് എന്താ കാര്യം? ഒരു പ്രയോജനമില്ല. ഹിന്ദിക്കാരടുത്ത് പറയുമ്പോൾ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും, ഇംഗ്ലീഷുകാരടുത്ത് പറയുമ്പോൾ ഇംഗ്ലീഷിൽ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. മലയാളികളെടുത്ത് പറയുമ്പോൾ ഇത് പറഞ്ഞാൽ മതി, ഒരു വീട് ഇറമ്പിനും വരുത്തരുത്, വേറൊന്നും പറയണ്ട, ഇത് തന്നെ പറഞ്ഞാൽ മതി, ഉറുമ്പിന് പോലും ഒരു പീടിയും വരുത്തരുത്, ഇത്രയും പറഞ്ഞാൽ മതി. ദേഷ്യം, ദേഷ്യം മുമ്പായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധമില്ല. ദേഷ്യം എന്ന് പറയുന്നത് അനുകമ്പയായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമില്ല. ദേഷ്യം എന്ന് പറയുന്നത് നമുക്ക് അനുകമ്പയുമായിട്ടൊരു ബന്ധമില്ല. അതിന്റെ എതിർസ്ഥാനത്ത് നിൽക്കുന്നതല്ലേ അതെല്ലാം ക്രോധം, ദേഷ്യം എന്നൊക്കെ പറയുന്നത് അനുകമ്പയായിട്ട് യാതൊരു ബന്ധമുള്ളതല്ല. ആ ദേഷ്യം സംഭവിക്കുന്ന എങ്ങനെയാണ്? ദേഷ്യം സംഭവിക്കുന്നതിന് പല കാരണങ്ങളും വരാം. ഇപ്പം നിരാശ വന്നു കഴിഞ്ഞാൽ ദേഷ്യം വരും അല്ലേ, പല കാരണങ്ങളും കൊണ്ടുവരാം. നിരാശ കൊണ്ടുവരാം, ഭയമുണ്ടെങ്കിൽ ദേഷ്യം വരും, നഷ്ടമുണ്ടെങ്കിൽ ദേഷ്യം വരും, ശത്രുതയുണ്ടെങ്കിൽ ദേഷ്യം വരും, പലതരത്തിൽ ദേഷ്യം വരാം, പരാജയം കൊണ്ട് ദേഷ്യം വരും, പലതരത്തിലും വരാം. അത് ഇതുമായിട്ടൊരു ബന്ധമില്ല. അതിൻ്റെ കാരണങ്ങൾ വളരെ പല പല പല കാരണങ്ങളാണ് ദേഷ്യത്തിന് കാരണം. എനിക്കിപ്പോൾ ശരീരത്തിൽ തലവേദന വന്നാൽ എനിക്ക് ദേഷ്യം വരും, കടുത്ത തലവേദന വന്നു കഴിഞ്ഞാൽ തന്നെ എന്ത് വരും? ദേഷ്യം വരും. അതിന് അനുകമ്പയായിട്ടൊരു ബന്ധമുണ്ട്, പല കാരണങ്ങളാണ്. വയറ്റിന് അസുഖം വന്നാൽ, ദഹനക്കേട് വന്നാൽ ദേഷ്യം വരും. ഇന്ന ഇന്ന രീതിയിൽ ദേഷ്യം വരും എന്ന് പറയാനല്ല, എങ്ങനെ വന്നാലും ദേഷ്യം വരും. മറ്റൊരു വികാരമാണ്. അനുകമ്പ അങ്ങനെയല്ല, അത് തിരിച്ചറിവാണ്, വിവേകമാണ്. ദേഷ്യവുമായിട്ടൊരു ബന്ധമുണ്ട്. ദേഷ്യമില്ല എന്ന് വിചാരിച്ചു നമുക്ക് അനുകമ്പ വേണമെന്നില്ല. നമ്മൾ സന്തോഷത്തിരിക്കും, ദേഷ്യമില്ല. പക്ഷെ അതുകൊണ്ട് അനുകമ്പ എന്താണെന്ന് അറിയണമെന്നോ അനുകമ്പ നമുക്ക് ഉണ്ടാകണമെന്നോ ഒന്നും ഒരു ഇതുമില്ല. അനുകമ്പ ഈ പറയുന്ന രീതിയിൽ ഒരു എറമ്പിനും ഒരു പീഡ വരുത്തരുത് എന്നുള്ള ആ തിരിച്ചറിവ്, അത് അനുകമ്പ എന്ന് പറയുന്ന ഒരു അറിവാകുമ്പോൾ പിന്നെ ഒരാളുടെ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൽ ജീവിച്ചു കാണിക്കുക, അത് അടുത്തത്. അതൊരു ജീവിതചര്യയായി മാറ്റുക, മറ്റൊന്ന് അതൊക്കെ സംഭവിക്കും. പിന്നെ ഒരാൾ പ്രചരിപ്പിക്കുന്ന ഒരാശയം അനുകമ്പ, മനുഷ്യ സമൂഹത്തിന് വേണ്ടത് അനുകമ്പ എന്നുള്ള ഒരു ഗുണമാണ് എന്നിങ്ങനെ അതിനെ പ്രചരിപ്പിക്കുക ഒരാശയമായിട്ട്. അങ്ങനെയൊക്കെ അനുകമ്പയ്ക്ക് പലതരത്തിൽ പറയാം. ദേഷ്യമായിട്ടൊന്നും ദേഷ്യമില്ലെങ്കിൽ അനുകമ്പ വേണമെന്ന് യാതൊരു നിയമവും ഇല്ല. ഇനി അനുകമ്പയുള്ള ഒരാളിന് അനുകമ്പ ഏതിനോടാണോ അനുകമ്പ ഉള്ളത് അതിനോട് ദേഷ്യം തോന്നാൻ വകയില്ല. അനുകമ്പ ഉണ്ടെങ്കിൽ പിന്നെ ദേഷ്യം വരത്തില്ലല്ലോ. ഏതിനോടാണോ അവന് അനുകമ്പയുള്ളത് അതിനോട് ദേഷ്യം വരില്ലല്ലോ. അനുകമ്പയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നേരിട്ട് ദേഷ്യത്തിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. ആശയം എന്ന് പറഞ്ഞാൽ അത് ആശയം. അതിലെന്താ തത്വചിന്ത? തത്വചിന്ത എന്ന് പറഞ്ഞാൽ എന്താ? തത്വചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചിന്ത എറുമ്പിനും വരുത്തെന്ന് പറഞ്ഞാൽ ഒരു കാഴ്ചപ്പാടാണ്. അതിലെന്താ? ഇപ്പൊ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ ഉത്തരം. വ്യാഖ്യാനിക്കാവുന്നില്ല, ഇത് മനസ്സിലാക്കിയാൽ മതി. അതിപ്പോ എല്ലാം തത്വചിന്തയാണോ എന്ന് ചോദിച്ച്, തത്വചിന്ത എന്ന് ചോദിച്ചപ്പോ കാഴ്ചപ്പാടെന്നോ? പിന്നെ ഇനിയിപ്പോ ഞാനെന്തിനാ അത് വിശദീകരിക്കുന്നു? ചോദിച്ച ആള് തന്നെ പറഞ്ഞില്ലേ? എങ്ങനെ അന്ന് മനസ്സിലാ? അതി വലിപ്പിക്കാവുന്നില്ല. ഒരു ഉറുമ്പിനും ഒരു ഉറുമ്പിനെയും പീഡിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ ഇനി എന്താ ഇനി ഫലിപ്പിക്കാൻ? കേൾക്കുന്ന ആർക്കും മനസ്സിലാകത്തില്ലേ? നമ്മളെന്താ ഫലിപ്പിക്കാൻ? നമ്മളൊരാളിനോട് പറയണം ഒരു വീടെ ഇറമ്പിനും വരത്തരുതെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഈ പറയുന്നത് എന്താണെന്ന്. അപ്പൊ ചിലപ്പോൾ പറയുന്നത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അത് അവരുടെ കുറ്റമാണ്. കേൾക്കുന്ന ആർക്കും മനസ്സിലാവും. അതിന് പ്രത്യേകിച്ച് ഹെഡിങ്ങിന്റെ ആവശ്യമൊന്നും ഇല്ല. അതിന് ഹെഡിങ് എന്തിനാ? ഒരു ആർക്കും ഒരു ദ്രോഹവും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആർക്കാ മനസ്സിലാകത്ത്? കാര്യം മനസ്സിലാവും. അതിന് വേറെ എന്താ? അതിനെ കൂടുതൽ വ്യാഖ്യാനിച്ച് വഷളാക്കേണ്ട കാര്യം തോന്നുന്നു. കേട്ടാൽ മനസ്സിലാകുന്ന ഒരു കാര്യത്തെ, ആർക്ക് കേട്ടാലും മനസ്സിലാകുന്ന ഒരു കാര്യത്തെ നമ്മൾ വ്യാഖ്യാനിച്ച് കുളമാക്കുന്ന എന്റെ ആവശ്യം തോന്നുന്നു. എന്തിനാ? ഇത് വളരെ ലളിതമായൊരു ആശയമാണ്. അവന് ഒരുപാട് വ്യാഖ്യാനമൊന്നും ഇതിന് ആവശ്യമുണ്ട്. കേട്ടാ മനസ്സിലാകുന്ന കാര്യം. അതിപ്പോ ചില കാര്യങ്ങളെ ഇപ്പൊ ഈ ക്രിസ്തീയ അവരുടെ മതഗ്രന്ഥങ്ങളെ അവരുടെ വിശദീകരണം അനുസരിച്ചും അന്നത്തെ ചുറ്റുപാടുകളനുസരിച്ചും ആ ശാസ്ത്രത്തിൻ്റെ പൂർവാപരമായ വിചാരം ചെയ്യുമ്പോഴും അവിടെ പത്ത് കൽപ്പനകൾ കൊല്ലരുതെന്ന് പറയുന്നത് മനുഷ്യരെ കൊല്ലരുതെന്ന് തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ മറ്റ് എല്ലാ പ്രാണികളെയും മനുഷ്യന്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി ആ ഉത്പത്തി പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. ബൈബിളിന്റെ ഉത്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവനു വേണ്ടി ബാക്കിയുള്ള അവന്റെ ആഹാരത്തിനായിട്ട് ബാക്കിയുള്ള എല്ലാ പ്രാണികളെയും സൃഷ്ടിച്ചു. അവനെ കൊല്ലുക എന്ന് പറയുന്നത് വളരെ സ്പഷ്ടമാണ്. അത് ഉത്പത്തി പുസ്തകത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. അത് പറയുമ്പോൾ പിന്നെ കൊല്ലരുതെന്ന് പറഞ്ഞ മനുഷ്യരല്ലാതെ വേറെ ആരാ? അവന്റെ ആഹാരത്തിന് വേണ്ടി മറ്റു പ്രാണികളെ സൃഷ്ടിച്ചു. സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് പറയുകയാണ്. അവനെ കൊല്ലരുതെന്ന് പറഞ്ഞാൽ പിന്നെ ഉപദേശിച്ച് പറയുമ്പോൾ പിന്നെ പ്രാണികളെ കൊല്ലാന്ന് പറയുന്നതിൽ ആ ഗ്രന്ഥം അനുസരിച്ച് അത് ഒരിക്കലും യോജിക്കുന്ന കാര്യമില്ല. പിന്നെ ഈ ഗുരുദേവന്റെ സംഭാഷണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഗുരുവിന്റെ സംഭാഷണത്തിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ ഗുരു എപ്പോഴും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും ആൾക്കാരടുത്തെ. അത് പിന്നെ ആൾക്കാരെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് വേറെ കാര്യം. അതെന്താ അങ്ങനെ കൊല്ലരുതെന്ന് പറഞ്ഞത്? അത് മനുഷ്യരെയാണോ? അങ്ങനെ അല്ലാതെ ആയിക്കൂടെ? ഇങ്ങനെയൊക്കെ ഗുരു ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണോ അങ്ങനെയല്ലയോ എന്ന് ചോദിക്കുന്ന ഗുരുവിൻ്റെ ഒരു ശൈലിയാണ്. ഇത് കേട്ടെഴുതുന്നവർ അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അവർ ഓരോന്ന് എഴുതി വയ്ക്കുമെന്നുള്ളതേ ഉള്ളൂ. ഗുരു ഏത് വിഷയങ്ങളെക്കുറിച്ചായാലും ശരി, മറ്റ് മിക്കവാറും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, അങ്ങനെ ആയാൽ എന്താ എന്നുള്ള രീതിയിലാണ് ഗുരു ചോദിക്കുന്നത്. ഒരു അഗ്നോസ്റ്റിക്കിനെ പോലെയാണ് ഗുരുവിൻ്റെ ചോദ്യങ്ങളെല്ലാം. എപ്പോഴും ഏത് വിഷയത്തെക്കുറിച്ചും അങ്ങനെ ചോദിക്കാറുള്ളൂ. അല്ല, അത് ദൈവം തന്നെ ഒത്തിരി കൊല്ലുന്നതായിട്ടാണ് ബൈബിളിന്റെ ആദ്യം മുഴുവൻ എഴുതിയിരിക്കുന്നത്. അവരെയൊക്കെ കൊന്നുകളഞ്ഞു, അവരെയൊക്കെ കരിച്ചു കളഞ്ഞു. മനുഷ്യരെ, ശത്രുക്കളെ എല്ലാം യഹോവയെ അംഗീകരിക്കാത്തവർ യഹോവരെ കൊന്നു. അവരുമേണ്ടി തീ വർഷിച്ചു. കൊല്ലുക എന്ന് പറയുന്നത് അവിടെ സ്ഥിരം പണിയാണ്. പിന്നെ ഇത്തരം ഒരു വിഷയം ഗുരുവിൻ്റെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് അവരെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം. എപ്പോഴും എന്താണ് പറയുന്ന ആൾക്കാരെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് എഴുതി വയ്ക്കുമ്പോൾ അവരവരുടെ കാഴ്ചപ്പാട് എഴുതി വയ്ക്കുക. നമുക്കെന്താണ് പറഞ്ഞതെന്നും നമുക്ക് നേരിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ഒരു ദീർഘമായ സംഭാഷണമാണ്. ആ സംഭാഷണത്തെക്കുറിച്ച് ഒരാൾ എന്തെങ്കിലും ചുരുക്കി എഴുതിയിരിക്കുമ്പോൾ അത് അയാളുടെ ഒരു കാഴ്ചപ്പാട് അതീ വരും. അപ്പോൾ എന്താണ് അവിടെ ശരിക്കും ഗുരു അവിടെ നടന്ന സംഭാഷണം നമുക്കറിയത്തില്ല. ഗുരുവിൻ്റെ ശൈലി അനുസരിച്ച് എല്ലാം ചോദ്യങ്ങളായിരിക്കും. എന്താ അങ്ങനെ, എന്താ അങ്ങനെ പറഞ്ഞത്, എന്തുകൊണ്ട് അങ്ങനെയായി, അതാണ് ഗുരുവിൻ്റെ ശൈലി. അത് തന്നെ ഗുരുവിന്റെ എപ്പോഴും അതാ രീതി. ഒന്നും ആരും അടിച്ചേൽപ്പിക്കുകയില്ല. സംസാരിക്കുമ്പോൾ അവരുടെ അഭിപ്രായം എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ എന്താണ് ഗുരുവിൻ്റെ ഒരു എന്താണ് നല്ല മനസ്സ്. അങ്ങനെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രന്ഥങ്ങളിൽ അങ്ങനെയുള്ള കൊലകളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതിലെവിടെയെങ്കിലും ജീവകാരുണ്യം എന്ന് പറയുന്ന ഒരു ആശയത്തെ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളൊരു അന്വേഷണം, അതാണ് ഗുരു എപ്പോഴും അന്വേഷിക്കുന്നതാണത്. അങ്ങനെ ഒന്ന് ഒരാശയത്തെ കണ്ടെത്താൻ പറ്റുമോ ഇല്ല എന്നുള്ള വളരെ സ്പഷ്ടമാണ്. അത് വായിച്ചു കഴിഞ്ഞു അതിനകത്തുമില്ല, ഖുറാനകത്തുമില്ല. അങ്ങനെ ഒരു ജീവകാരുണ്യം എന്ന് പറയുന്ന ആശയം ഒന്നും അവിടെയൊന്നുമില്ല. എല്ലാം തന്നെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതിലൊക്കെ ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രമാണമായി എടുക്കേണ്ട കാര്യമുണ്ട്. കാരണം ഗുരുവായിട്ട് സംഭാഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് രണ്ടു പേര് എഴുതി വെച്ചിട്ട് അതാണ് ഗുരുവിന്റെ സിദ്ധാന്തം എന്ന് പറയുന്നതിൻ്റെ അർത്ഥമില്ല. സംഭാഷണങ്ങളെന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാകണം അത് എല്ലാം അപൂർണമാണ്. ഓരോരുത്തരും ഓർമ്മയിൽ നിന്ന് എഴുതുന്നു, അവിടുന്ന് ഇവിടെ നിന്നും കേട്ടെഴുതുന്നു, പകർത്തി എഴുതുന്നു. അപ്പം അതൊന്നും നമുക്ക് ഇതായിട്ടെടുക്കാൻ പറ്റില്ല. അതാണ് ഗുരുവിന്റെ സിദ്ധാന്തം എന്നൊന്നും ഒരു കാര്യത്തെക്കുറിച്ചും പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സി വി കുഞ്ഞിരാമനും ഗുരു തമ്മിലുള്ള സംഭാഷണം. അത് മൊത്തം സി വി കുഞ്ഞിരാമൻ എഴുതിയിരിക്കുന്നതാണ്. മതത്തെക്കുറിച്ചുള്ള ആ സംഭാഷണം സി വി കുഞ്ഞിരാമൻ ഗുരുവിന്റെ പേരിൽ എഴുതി വെച്ച് പ്രകാശിപ്പിച്ച. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിക്ക് തോന്നി ഈ ഒരു മതം എന്ന് പറയുന്ന ഗുരുവിന് ശരിക്ക് പിടികിട്ടിയിട്ടുള്ള കാര്യമുണ്ട്, അതുകൊണ്ട് താൻ അതിനൊരു വ്യാഖ്യാനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പുള്ളി ഇരുന്ന് അങ്ങോട്ട് എഴുതിയിട്ട് പറഞ്ഞു, ഞാനിത് ശിഷ്യന്മാർ മുഖാന്തരം ഗുരുവിനെ കാണിച്ച് ഗുരുവിന്റെ സമ്മതം വാങ്ങിയിരുന്നു. ഗുരു ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യന് ഗുരുവിനെ കൊണ്ട് കാണിച്ചിട്ട് സമ്മതം വാങ്ങിക്കൂടി, എന്തിനാ ശിഷ്യന്മാർ മുഖാന്തരം ഗുരുവിന്റെ അടുത്ത് എത്തിക്കുന്നു? അതിന്റെ ആവശ്യം എന്ന് തോന്നുന്നു. ഗുരു ശിഷ്യന്മാർ മുഖാന്തരം ഗുരുവിനെ കാണിച്ച് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം. അത് പിന്നെ ഒന്നുകൂടെ പറയുന്നു, പലതവണയായിട്ട് ഒരു സംഭാഷണമൊന്നും പറയുന്നില്ല, പലതവണ ഗുരുവിനോട് സംഭാഷണം ചെയ്തതിന്റെ ആശയങ്ങളാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ഗുരുവിനെ കൊണ്ട് എഴുതി കാണിച്ചോ ഇതിങ്ങനെയാണോ എന്ന് ചോദിക്കും. ആ ശരി, ഗുരു സമ്മതിച്ചു. ശ്രീനാരായണ ധർമ്മമൊക്കെ എഴുതിയതുപോലെയാണ്. ഗുരുവിന്റെ അഭിപ്രായം ഒരു മതം എന്താണെന്ന് ഗുരു രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് തന്നെ. അത് പോരാന്ന് തോന്നിയുകൊണ്ടാണ് സി വി തന്റെ ബുദ്ധി സാമർത്ഥ്യം കൊണ്ട്. സി വി ബുദ്ധിയുള്ള ആളാണ്, വലിയ യുക്തിവാദിയാണ് ഒക്കെയാണ്. പക്ഷെ അത് ഗുരുവിനേക്കാൾ നല്ലവണ്ണം ഞാൻ അവതരിപ്പിക്കാമെന്നും പറഞ്ഞ് പഴയ ഏതിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, എന്താണ് ഗുരുവിന്റെ കാലത്ത് തന്നെ പ്രസിദ്ധീകരിച്ചെന്ന് തോന്നുന്നു. ഇത് ഞാൻ ശിഷ്യന്മാരെ മുഖാന്തരം ഗുരുവിനെ കാണിച്ച് സമ്മതം വാങ്ങിയാണെന്ന്. ചോദ്യം ഇതാണ്, ഗുരു ജീവിച്ചിരിക്കുമ്പോൾ എന്തുകൊണ്ട് നേരിട്ട് ഗുരുവിനെ കാണിച്ച് സമ്മതം വാങ്ങിയില്ല? ഒരു ഇതാണ്. അതായത് ആ ലിബറലിസം എന്ന് പറയുന്ന ആ 17-ാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ ജോൺ ലൂക്കിനെയൊക്കെ പോലുള്ള ആൾക്കാർ പറയുന്ന ഒരാശയമാണ് സ്റ്റേറ്റ് മതം വേറെ ആയിരിക്കണം. പിന്നീട് റൂസോ പോലെയുള്ള ആൾക്കാരൊക്കെ അതിന് വലിയ പ്രാധാന്യം കൊടുത്ത ഒന്നാണ് പ്രധാനമായി വരുന്ന ആശയങ്ങൾ. ആ ആശയങ്ങളൊക്കെയാണ് ഇദ്ദേഹം ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ആശയം നല്ലത് തന്നെ, മോശമൊന്നുമല്ല. മതവും സ്റ്റേറ്റും വേറെ ആയിരിക്കണം എന്നൊക്കെ പറയുന്ന ആശയങ്ങളൊക്കെ അതി വരുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഗുരു ഒരു മതം എന്ന് പറയുമ്പോഴത്തേക്ക് ആ രീതിയിലൊന്നും അല്ല പറയുന്നു. അങ്ങനെയൊന്നും ഒരു മതം ആക്കാൻ പറ്റത്തില്ല. ഈ മതങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്ന മതങ്ങൾക്ക് എങ്ങനെ ഒരു മതമാവുന്നു? അത് ഗുരു ആത്മോപദേശത്തിൽ പറഞ്ഞാണ് ഒരു മതത്തിന്റെ വ്യാഖ്യാനം. അതല്ല വേറെ ഒരു മതം ഒരു തരത്തിൽ ശരിയാകില്ല, ശരിയാക്കാനൊട്ട് ഒക്കത്തുമില്ല. കുരിശി യുദ്ധങ്ങളും അതും ഇതും ഒക്കെ ചരിത്രത്തിലുള്ളതാണ്, പിന്നെ എവിടെയാ ഒരു മതം? ഇസ്ലാമും ക്രിസ്ത്യാനിയും 500 വർഷം തുടർച്ചയായിട്ടാണ് യുദ്ധം ചെയ്ത്, കുറച്ചു കാലമൊന്നുമല്ല. പിന്നെ എവിടെയിട്ട ഒരു മതം? ആ രീതിയിലൊന്നും ഒരു മതം ശരിയാവത്തില്ല. അത് വ്യത്യസ്തമായിരിക്കും ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ തിരിച്ചറിവ് വരുമ്പോൾ ചില വ്യക്തികളുടെ ഗുരുവിനിപ്പോ സ്വാഭാവികമായിട്ട് വന്ന അഹിംസയാണ്, ഒരു അഹിംസ മനസ്ഥിതിയായിരുന്നു. അവരുടെ ബ്രെയിനിന്റെ വ്യത്യാസം, ജീനിന്റെ വ്യത്യാസം. ചിലരുടെ അങ്ങനെയല്ല, സ്വാഭാവികമായി തന്നെ ഹിംസയായിരിക്കും. ഇപ്പൊ ഹിറ്റ്ലർക്ക് അയാൾക്ക് സ്വാഭാവികമായി തന്നെ ഹിംസാത്മകമായ ഒരു ചിന്താഗതിയായിരുന്നു. സാഹചര്യം വന്നപ്പോൾ അയാൾ അതിനെ വളർത്തിയെടുത്ത് കൊല്ലുന്നതിന് യാതൊരു ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊല്ലുന്നതിന് യാതൊരു ഇതുമില്ല. അത് ഹിംസാത്മകമായിരുന്നു ആ മനസ്സ്. അതൊക്കെ ചെയ്യും. അതിപ്പോ ഈ കൊള്ളത്തലവന്മാരെയൊക്കെ സിനിമ കാണുന്നില്ല, അവരുടെ കയ്യിലൊരു പൂച്ചയിരിക്കും, അതിനെപ്പോഴും തീറ്റ കൊടുത്തോണ്ടിരിക്കും, തടവിക്കൊണ്ടിരിക്കും, മനുഷ്യരെയൊക്കെ വെടിവെച്ചു. സിനിമ കാണാറില്ലേ? ഒരു പൂച്ചയൊക്കെ കക്ഷത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന കൊള്ളത്തലവന്മാരെ അവരൊക്കെ കാണും എന്ന് വിചാരിച്ച്. ആത്മാവിന്റെ ഏകത്വം ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ആത്മാവ് ഒന്നായാലും പലതായാലും ശരി, കൊല്ലുന്നവർ കൊല്ലും, അതിനും ഇതുമായിട്ടൊരു ബന്ധമില്ല. അതിനി നമ്മൾ ഉദാഹരണം വരുമ്പോൾ അവിടെ പറയാം. അല്ല, അതുമായിട്ട് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അത് ഇനിയിപ്പോ ഒരാൾക്ക് ആത്മാവേകം എന്ന് പറഞ്ഞാൽ കൊല്ലാതിരിക്കാം, കൊല്ലുകയും ചെയ്യാം, അതിൽ കാര്യമില്ല. അതൊക്കെ വളരെ പൈശാചികമായ ആശയങ്ങളല്ലേ കൊല്ലാൻ വേണ്ടിയിട്ട്. കൊല്ലുകയും കൊല്ലിക്കുകയും ചെയ്യുന്നത് അനുകമ്പയുമായിട്ട് ഒരിക്കലും യോജിക്കുന്ന കാര്യമുണ്ട്. അങ്ങനെയുള്ള ആശയങ്ങൾ അത് ഏതിലൂടെ പറഞ്ഞാലും ശരി, ഏത് ഗ്രന്ഥത്തിൽ പറഞ്ഞാലും ശരി, അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ പറയുന്നവരും മരിക്കുന്നവനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അതാ പ്രശ്നം. ഇത് ശരിയല്ല എന്ന് പറയാൻ കാരണം, നിങ്ങൾ കൊല്ലാൻ പറയുകയാണ്, നമ്മൾ ധർമ്മമാണ്, അവൻ അധർമ്മിയാണ്, അവനെ കൊല്ലുക എന്ന് പറയുമ്പം മരിക്കുന്നവന്റെ വേദനയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് ഏറ്റവും പൈശാചികമായ ഒരു ഉപദേശമാണ്. മരിക്കുന്നവന്റെ വേദനയെക്കുറിച്ച് ചിന്തിച്ച ഒരാൾ എങ്ങനെ കൊല്ലും, എങ്ങനെ കൊല്ലാൻ പറ്റും? അപ്പൊ കൊല്ലാൻ ഒരാളെ തയ്യാറാക്കുക, അർജുനനെ കൊല്ലാൻ തയ്യാറാക്കുന്നു എന്ന് പറഞ്ഞാൽ കൊല്ലുന്നവരെ മരിക്കാനും കൂടെ തയ്യാറാക്കണ്ടേ? അതവിടെ പറയാം, ഇവിടെ കാണൂ, ഇവിടെ ഇരിക്കുമെങ്കിൽ അപ്പൊ കേൾക്കാം, അതവിടെ വരുമ്പം പറയാം അതിനെ കുറിച്ച്. ഇപ്പൊ പൊതുവായി പറയാണ്, കൊല്ലാൻ പറയുന്ന ഒരു തത്വശാസ്ത്രവും ഒരു പ്രത്യയശാസ്ത്രവും അനുകമ്പയുമായിട്ട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അതൊക്കെ വരച്ച് ദൂരത്ത് കളയേണ്ടതാണ്, അറബിക്കടലിൽ കളയേണ്ടതാണ്. ഇനിയുള്ള മനുഷ്യന് അതുകൊണ്ടൊന്നും യാതൊരു ഉപയോഗമില്ല. മനുഷ്യന് പരസ്പരം കൊല്ലാതെ എങ്ങനെ മുമ്പോട്ട് പോകാന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ധർമ്മയുദ്ധം സംബന്ധമാണ്. പിന്നെ നീതി എന്താണ്, ശരി എന്താണ്, യാഥാർത്ഥ്യം എന്താണ് മനസ്സിലാക്കുക, അതിനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് അത് ആവശ്യമാണ്, ഏത് കാലത്തും ആവശ്യമാണ് എന്ന് വിചാരിച്ച് കൊല്ലുക എന്നുള്ളതല്ല. അത് നമുക്ക് ചർച്ച ചെയ്യാന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് ചർച്ച ചെയ്യാം. സംഗതി ശരി തന്നെയാണ്, കൊല്ലുക കൊല്ലിക്കുക രണ്ടും ഒരുപോലെ തന്നെ. അത് ഇവിടെ പറയുന്ന അനുകമ്പയായിട്ട് യോജിക്കില്ല. എന്തിന്റെ പേരിലായാലും ശരി, അത് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിനെ ന്യായീകരിക്കാൻ ഒരിക്കലും പറ്റത്തില്ല, എന്താ ഏതൊക്കെ തരത്തിൽ വിചാരിച്ചാലും ശരി. അതൊക്കെ ഞാൻ ഒരുപാട് വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ്, എന്റെ തൊഴിലും അതൊക്കെ തന്നെ. ഇവിടെ വരുമ്പോ നമുക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാം, അതവിടെ അതന്ത പക്കത്തിൽ, ഇതിന്റെ പക്കത്തിൽ. ഇവിടെ എന്താണ് ജീവകാരുണ്യം അനുകമ്പ എന്ന് പറയുന്നത് എന്താണെന്ന് വരും നമുക്കത് നോക്കാം. അതൊക്കെ അവിടെ ഗീതയുടെ ആചാര്യന്മാരുണ്ട്, അവർ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്കതനുസരിച്ച് വ്യാഖ്യാനിക്കേണ്ടി വരും. ഗീതയ്ക്ക് ഒരുപാട് പ്രാമാണികന്മാരായ ആചാര്യന്മാർ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, അവരെന്ത് പറയുന്നു അതനുസരിച്ച് നമ്മൾ പറയും. പിന്നെ മറ്റൊന്ന്, കേൾക്കുന്നവർക്ക് സമ്മതം കൂടെ ആയിരിക്കണം നമ്മൾ വ്യാഖ്യാനിക്കുന്നു, അവർ നമ്മളെ അടിതന്ന് പുറത്തിറക്കി വിടരുത്. അതുകൊണ്ട് തന്ത്രമൊന്നുമില്ല, തിരിച്ചറിവ്. വീണ്ടും തന്ത്രത്തിലാണ് മനസ്സ്, തിരിച്ചറിവ്. തന്ത്രം എന്തിനാ എവിടെയും? നേരെ എന്താ ചിന്തിക്കാത്ത എപ്പോഴും ഈ തന്ത്രം? കയ്യിരിപ്പ് അങ്ങനെയുള്ളതാണ്. അതുകൊണ്ടാണ് ഈ തന്ത്രം വരുന്നത്. സൂത്രമല്ല, കയ്യിരിപ്പ്, കയ്യിലിരിപ്പ് മോശമാണ്. കൈ നല്ലതല്ല, കൈ കുറച്ച് പേശുക. ഇവിടെ പറയുന്നത് തിരിച്ചറിവ്, ആ അറിവനുസരിച്ച് മനുഷ്യൻ കഴിയുന്നതും ജീവിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണോ നമ്മളെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആകുക, അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും അങ്ങനെ അല്ലാതെ എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക. അത്ര തന്നെ മനുഷ്യെന്ന് വെച്ചാൽ അവന്റെ ജീവിതത്തിൽ പലതും അറിഞ്ഞും പഠിച്ചും മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ശരിയല്ലാത്തുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തി പോവുക. എങ്ങനെ, എന്ത് കാണിക്കുമ്പോ, എന്ത് കാണിക്കുമ്പോ, എങ്ങനെ അനുകമ്പ കാണിക്കുന്നത്? നമുക്ക് അനുകമ്പ നമ്മൾ കാണിക്കുന്നത് എങ്ങനെയാണ്? ആ ശരി, അത് തന്നെ അനുകമ്പ നമുക്ക് കാണിക്കണമെന്ന് പറഞ്ഞു. ആരെ കാണിക്കണം? അനുഷ്ഠിക്കണം. ശരി, അതിനെന്താ തടസ്സം? അപ്പൊ നമുക്കെന്താ ഇപ്പൊ കൊല്ലണമെന്ന്? ആരെ കൊല്ലാനാ നമ്മുടെ പ്ലാൻ? ഇപ്പൊ നമ്മൾ യുദ്ധത്തിന് എന്തിനാ പോകുന്നു? പട്ടാളത്തിൽ ചേരാൻ ഉദ്ദേശിക്കുന്നു. പട്ടാളക്കാരന്റെ കാര്യം പറയുന്നു. പട്ടാളക്കാരനെന്ന് വെച്ചാൽ നമ്മൾ പട്ടാളത്തിൽ ചേരാതിരിക്കുക, യുദ്ധം ചെയ്യാതിരിക്കുക, പട്ടാളത്തിൽ ചെന്ന് ആരും വെടിവെച്ച് കൊല്ലാതിരിക്കുക. അതിനാണല്ലോ സ്വാമി ആകാൻ വന്നു. അപ്പൊ ഇവിടെ നടക്കില്ലെന്നാ പറയുന്നു. ഇവിടെയും നിങ്ങൾക്ക് വന്നിട്ട് പട്ടാളത്തിൽ ചേരണം. ഇവിടുത്തെ പട്ടാളം എന്ന് പറയുന്നത് ഏതാണ്? ഇവിടുത്തെ ഗ്രൂപ്പുകളാണ്. അതിൽ ചേർന്നിട്ട് ഫൈറ്റ് ചെയ്യണമെന്നാണോ പറയുന്നത്? പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ പട്ടാളത്തിലെ കഥ പറയുന്ന എന്തിന്? ഇനി എന്തായാലും പട്ടാളത്തിൽ പോകാൻ പറ്റുമോ? ഇപ്പൊ പോകുന്നെങ്കിൽ അഗ്നിവീറി ചേരണം, അതിന് വയസ്സ് കഴിഞ്ഞു. നമ്മുടെ കർത്തവ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാ മതി. നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത് ഒരു വീട് ഇറമ്പിനും വരുത്ത. അനുകമ്പ എന്തിനാ വിടുന്നത്? അനുകമ്പ വിടേണ്ട ഏത് സാഹചര്യം? പട്ടാളത്തിൽ പോകുന്ന കാര്യം പറയും. നമ്മൾ പട്ടാളത്തിൽ പോകുന്നില്ല. പിന്നെ നമ്മുടെ പട്ടാളവും പോലീസൊക്കെ ഇതിനകത്ത് തന്നെ, ഇവിടെ കിടന്നുള്ള അടിയാണ്. ഇതിൽ കുറച്ച് അനുകമ്പ കാണിക്കുന്നതിൽ എന്താ നഷ്ടം? ഇവിടെ നമുക്ക് മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കുന്നതിന് പ്രശ്നമുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? എങ്ങനെ? അതെങ്ങനെ? നമ്മൾ ചിലരോട് മാത്രം അനുകമ്പ കാണിക്കുന്നതിന് എല്ലാവരോടും കാണിച്ചേക്കുക, എന്താ പ്രശ്നം? എല്ലാവരോടും അനുകമ്പ കാണിക്കും. നമ്മൾ കുറച്ചു പേരെടുത്ത് അനുകമ്പ, കുറച്ചു പേരെടുത്ത് ഇല്ലാതെന്തിനാ? എല്ലാവരോടും അനുകമ്പ കാണിക്കണം. നമ്മൾ കഷ്ടത അനുഭവിക്കുന്ന ഒരാളോട്, ഇപ്പം നമ്മൾ എത്ര അനുകമ്പാശാലി ആയിരുന്നാലും നമ്മളോട് വിദ്വേഷം ഒരുപാട് പേർക്കുണ്ടാവും. അതിനിപ്പം നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മളെ എന്താ മറുമരുന്നിരിക്കുന്നു? നമുക്കിപ്പോൾ എല്ലാ ജീവികളോടും അനുകമ്പ കാണിക്കണമെന്ന് പഠിപ്പിച്ചാണ് ആര്? ബുദ്ധൻ, ജൈനൻ, ഗുരുദേവൊക്കെ. ഇവരോട് വിദ്വേഷമുള്ള ആൾക്കാരല്ലേ? ഇല്ലേ? അവരോടൊക്കെ വിദ്വേഷമുള്ള ആൾക്കാരുണ്ടായിട്ടുണ്ട്. അതിനിപ്പോൾ അവരെന്ത് ചെയ്യും? അത് അവരുടെ പ്രശ്നമല്ല. അതിപ്പോ അവരുടെ പ്രശ്നമല്ലല്ലോ. അനുകമ്പ ഇപ്പൊ നമ്മൾ കാണിച്ചാലും നമ്മളിപ്പോ നമ്മളോട് മറ്റുള്ളവരെ അനുകമ്പ കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. ഒരാൾ ചെയ്യേണ്ടതല്ല, മനുഷ്യ സമൂഹം മുഴുവൻ ചെയ്യേണ്ട കാര്യം. ഒരാൾക്ക് വേണ്ടി പറയുന്നത് എന്നുവെച്ചാൽ സമൂഹം മൊത്തത്തിൽ അങ്ങോട്ട് മാറണം എന്നുള്ളതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അല്ല നമ്മൾ വിചാരിക്കുന്നത് ഞാൻ അനുകമ്പശാലി, ബാക്കിയുള്ളവരെല്ലാം ദുഷ്ടന്മാർ, എനിക്കിവിടെ ജീവിക്കാൻ വയ്യ, അങ്ങനെയൊന്നും ചിന്തിച്ച കാര്യം നടക്കില്ല. ഞാൻ മാത്രം ശരി, ബാക്കിയുള്ളവരാണ് ഇവിടെ കുഴപ്പക്കാരെന്ന് ചിന്തിക്കുന്നതാണത്. അത് ശരിയായ കാര്യമില്ല. നമ്മളിലും കുഴപ്പമുണ്ട്, ബാക്കിയുള്ളവരിലും കുഴപ്പമുണ്ട്. നമ്മളും മാറണം, ബാക്കിയുള്ളവരും മാറണം, എന്നാലേ ശരിയാവും ലോകം. അല്ല ഞാൻ ശരിയാണ്, ബാക്കിയുള്ളവരിലാണ് എല്ലാ പ്രശ്നങ്ങളും ഒന്ന് ചിന്തിക്കുന്നിടത്താണ് കുഴപ്പം. എങ്ങനെ ഞാൻ മാത്രം ശരിയാവില്ലല്ലോ. ഞാൻ മാത്രം ശരിയെന്ന് വിചാരിക്കുന്നത് എങ്ങനെ? ഞാൻ മാത്രം ശരിയെന്ന് ഇപ്പൊ ഒരാളങ്ങ് ചിന്തിച്ചാൽ ശരിയാവും? ആവില്ലല്ലോ. ഇത് ഒരാൾ മാത്രം ചിന്തിക്കണം, ബാക്കിയുള്ളവർ ചിന്തിക്കരുതെന്നല്ല പറയുന്നത്. മനുഷ്യ സമൂഹം ഇതിന് അനുകമ്പ എന്ന് പറയുന്ന ഒരു ആശയം വേണമെന്നാണ് പറയുന്നത്, അല്ലാതെ ഒരാളിന് വേണ്ടി ഒന്നും പറയുന്നതല്ല. ഞാൻ അങ്ങനെ ആകണം, ബാക്കിയുള്ളവരൊന്നും അങ്ങനെയല്ല എന്നല്ല പറയുന്നത്. എല്ലാവർക്കും ഇങ്ങനെ ഒരു വിചാരം ഉണ്ടാവണം. അതെങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ അത് ക്രമേണ ഉണ്ടാവും. ഈ ആശയം പ്രചരിക്കുമ്പോൾ മനുഷ്യരിൽ അങ്ങനെ ഉണ്ടാവും. മനുഷ്യനതിന് ക്രമേണ ക്രമേണ മനുഷ്യന് അങ്ങനെ എല്ലാ മനുഷ്യനും ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം തന്നെ വന്നു ചേരും. പരസ്പരം ഹിംസിക്കാൻ തുടങ്ങിയ എല്ലാവരും ആർക്കും ജീവിക്കാൻ വയ്യാതെ വരും. അപ്പം മനുഷ്യൻ ക്രമേണ അങ്ങനെ മാറും. അയിത്തം പോലെയുള്ള അനാചാരങ്ങൾ മാറിയതുപോലെ എന്നർത്ഥം. അയിത്തം മാറ്റുന്ന ആദ്യം പ്രയാസമുള്ള കാര്യമാണ്, പിന്നെ അത് സ്വാഭാവികമായി ആ മാറ്റം സംഭവിച്ചതുപോലെ തന്നെ ഹിംസയുടെ കാര്യത്തിലും അഹിംസ പ്രയാസമായിരിക്കും, ക്രമേണ അത് മാറും. അനന്താ സഹോദരൻ അയ്യപ്പനെ പൊലയൻ അയ്യപ്പൻ എന്ന് പറഞ്ഞ് ബഹിഷ്കരിച്ചല്ലേ? ഇന്നങ്ങനെ സംഭവിക്കാറുണ്ടോ? അന്നെന്താ സംഭവിക്കാത്ത? അന്ന് ചോദിക്കുകയാണ്, ഞാൻ എനിക്ക് മാത്രം അയിത്തമില്ല, ബാക്കിയുള്ളവർക്ക് അയിത്തം ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്ന കാര്യം നടക്കും. അതൊക്കെ വെറും ബാലിശ്യമായ ചിന്താഗതികളാണ്. എങ്ങനെ? അതൊക്കെ വളരെ അപൂർവമായ സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ള അല്ലാതെ അതൊന്നും. അതിന്റെ കാരണങ്ങളൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ പല കാരണം കാണും. ഈ പറയുന്നത് മാത്രമായിരിക്കില്ല, അതിന്റെ പിന്നിൽ മറ്റു പല കാര്യങ്ങളും കാണും. രാഷ്ട്രീയം കാണും, പലതും കാണും, പലത് കാണും അവിടെയൊക്കെ. ഒന്ന് മാത്രമായിരിക്കില്ല, നമ്മൾ കേൾക്കുന്ന പോലെ ആയിരിക്കും. അപ്പൊ ഞാൻ ഞാൻ മാത്രം ശരിയായ മതിയെന്ന് ചോദിക്കുന്നത് അർത്ഥശൂന്യമായൊരു ചോദ്യമാണ്. എല്ലാവരും ശരിയാവണം എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഞാൻ അതിന് പ്രത്യേകതയൊന്നുമില്ല. ഞാൻ വലിയ ദിവ്യനാണ്, യോഗ്യനാണ്, ബാക്കിയുള്ളവരെല്ലാം കുഴപ്പക്കാരാണെന്ന് ചിന്തിക്കുമ്പോഴേ അത്തരം ചോദ്യങ്ങൾ വരത്തുള്ളൂ. അങ്ങനെ ഇവിടെ ആരും ദിവ്യന്മാരും യോഗ്യന്മാരും ഒന്നുമില്ല. എല്ലാവരിലും സംഭവിക്കേണ്ട ഒരു മാറ്റത്തെക്കുറിച്ച് പറയുന്നു. അത് മനുഷ്യൻ സഹകരിച്ച് ജീവിക്കുമ്പോൾ എല്ലാവരിലും ആ മാറ്റം വരണം. ഒന്നേ തീരും. എൻ്റെ പണ്ടാരോ ചോദിച്ചാലും ഞാൻ കൈക്കൂലി വാങ്ങിക്കാതിരുന്ന ലോകം നന്നാവുമെന്ന് ചോദിക്കുന്നതിന് അർത്ഥശൂന്യമായൊരു ചോദ്യമാണ്.